സൂത്രം 32 യാവത് അധികാരം അവസ്ഥിതിർ ആധികാരികാണ്. ഇവിടെ പറയുന്നത് അനുഭവാരൂഢം ടു ജ്ഞാനഫലം, അതാണ് വിശദീകരിച്ചത്. അനുഭവാരൂഢം എന്ന് പറയുന്നത് അനുഭവസിദ്ധം ആണ്. ശ്രുതിയും പറഞ്ഞിരിക്കുന്നു സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, ബ്രഹ്മം സ്വയം അപരോക്ഷമാണ്, അത് അനുഭവസ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ തത്വമസി എന്നുള്ളത് അവിടെ ഉപദേശിക്കുന്നതിന് സാധിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും അഭ്യാസത്തിലൂടെ സാധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, സിദ്ധമായ ഒന്നിനെ കുറിച്ചാണ്. ഹി തത്വമസിത്യസ്യ വാക്യസ്യ അർത്ഥ തത്വം വ്രതോഭോഷി സിദ്ധ്യവും പരിണയതും സിദ്ധ്യ. അപ്പോ തത്വമസി എന്ന് പറയുന്നത് ഭാവിയിൽ നീ തത്വമാകുമെന്നല്ല, അതാണ് മൃതോ ഭവിഷ്യതി എന്ന് പറയുന്നു. ഭാവിയിൽ നീ തത്വമാകുമെന്നല്ല, ഇപ്പൊ തത്വമാണ്, മരിച്ചതിന് ശേഷം ത്വം തത് ഭവിഷ്യസി, അല്ലെങ്കിൽ ഭാവിയിൽ ത്വം തത് ഭവിഷ്യസി, അങ്ങനെ അർത്ഥം പറയാൻ പറ്റില്ല. നീപ്പോ അതാണ് ഇപ്പോഴെന്ന് വെച്ചാൽ ശ്രവിക്കുന്ന സമയത്ത് തന്നെ തത്വമാണ്. ഇപ്പോ ശ്രവിക്കുന്ന സമയത്താണ് തത്വം, ശ്രവണ സമയത്ത് തന്നെ അറിയേണ്ടത്, അതിന് ഭാവിയിൽ അറിയേണ്ട കാര്യമുണ്ടല്ലോ. കാരണം ഇത് പറയുന്നതിന് നിഗൂഢതകളൊന്നുമില്ല, ഞാൻ പറയുന്നത് നേരിട്ട് ബോധിപ്പിക്കുകയാണ്. തത്ത് എന്താണ് എന്ന് പറഞ്ഞാൽ സത്താണ്. നേരത്തെ അത് ബോധിപ്പിച്ചു. ആ സത്ത് എന്താണ്? അത് സൃഷ്ടിക്കും മുമ്പ് സത്തായിരുന്നു, ഈ ജാഗ്രതത്തിന് മുമ്പ് സത്തായിരുന്നു, ഇപ്പോഴും സത്താണല്ലോ, സത്താനുഭവമാണ്. സത്ത എന്ന് പറയുന്നത് ശ്രോതാവിൻ്റെ സ്വരൂപമായി ശ്രോതാവിന് അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ ഈ സത്ത എന്ന് പറയുന്നത് ഭാവിയിൽ അനുഭവിക്കേണ്ട ഒന്നാണെങ്കിൽ ശരിയാണ്, തത്വത്തെയും ഭാവിയിൽ അറിയേണ്ടി വന്നെ. ത്വം ഭവിഷ്യസി, നീ ഭാവിയിൽ അറിഞ്ഞ് അറിയണമല്ലാതായിത്തീരുക, ചില പറയും അറിഞ്ഞ് അതായിത്തീരുക. അതിപ്പോൾ വാക്യ അലങ്കാരമായി പറയുന്നതാണ്, തത്വനിഷ്ഠമായി പറയുന്നുണ്ട്. അങ്ങനെ പറയാം എന്ന് പറയുന്ന, അങ്ങനെ അറിഞ്ഞ് അനുഭവിക്കുന്നു, അങ്ങനെ അറിഞ്ഞ് അനുഭവിക്കണമെങ്കിൽ എപ്പോഴെങ്കിലും തത്വം അല്ലാതായിരിക്കുന്നു. പിന്നെ അത് ബോധിപ്പിക്കുന്നിടത്ത് എന്തെങ്കിലും വളച്ചുകെട്ടി പറയണം, അങ്ങനെയൊന്നും പറയുന്നില്ല. തത്വമസി ഭാവി കാലത്തേക്ക് വേണ്ടിയല്ല പറയുന്നത്, ശ്രവണ സമയത്ത് തന്നെ നീ തത്വമാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്തിനു പറയുന്നു ശ്രവണ സമയത്ത് തന്നെ തത്വമാണെങ്കിൽ പിന്നെ എന്തിനാ പറയുന്നത്? അപ്പോൾ കേൾക്കുന്നതാണ് ഒരു ജോലിയുണ്ട്, അതറിയുക എന്നുള്ളത്. അപ്പോൾ തത്വമായിട്ടും അറിഞ്ഞില്ലല്ലോ, അപ്പോൾ അറിയുക എന്നുള്ളൊരു ജോലിയുണ്ട്. എന്തായാലും ഉപദേശിച്ച സ്ഥിതിക്ക് അറിഞ്ഞല്ലേ മതിയാവും, കേൾക്കുന്ന ആൾ അറിഞ്ഞേ മതിയാവും. അത് കൊണ്ടാണ് പറയുന്നത് ജ്ഞാനം വസ്തുതന്ത്രമാണ്. ഇന്ദ്രിയാർത്ഥത്തെ അന്വേഷണം ഉണ്ടാകും. ഒരാൾക്ക് അർത്ഥജ്ഞാനം ഉണ്ടായാലും കിട്ടും, പക്ഷെ ഇന്ദ്രിയാർത്ഥത്തെ അന്വേഷണം ഉണ്ടാവണം. അതുണ്ടാകാതെ എൻ്റെ മുമ്പേ ഇരിക്കുന്ന വസ്തു ഇന്നതാണെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇന്നതാണ് എന്നെനിക്ക് അറിയണമെങ്കിൽ കണ്ണടച്ചിരുന്നാൽ പറ്റില്ല, കണ്ണു തുറന്നു നോക്കണം. ഇത് പുസ്തകമാണ് എന്നറിയും. വസ്തുവിനനുസരിച്ച് ഞാൻ ഉണ്ടായി മതിയാവും, അത് പ്രവർത്തിച്ചാൽ. അതുപോലെ ശബ്ദം, ശബ്ദാർത്ഥം എല്ലാവരും പരിചയമുള്ളവരാണ്, അതില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പരിചയമുള്ള ഒരാളുടെ അടുത്ത് അവൻ്റെ തന്നെ സ്വരൂപത്തെ ത്വം തത്ത് എന്ന് ബോധിപ്പിക്കുമ്പോൾ അവിടെ ആ സ്വരൂപത്തിനനുസരിച്ചുള്ള ജ്ഞാനം അവൻ്റെ ഉണ്ടാകണം, ഉണ്ടായാൽ മതിയാവും. അത് ഭാവിയിൽ ഉണ്ടാകേണ്ട ഒന്നല്ല. അപ്പോൾ അത് ഇനി ഒരാൾ പറയണം ഞാൻ, എനിക്കത് ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു ബോധം. അതിന് പറയാൻ സമാധാനമുണ്ട്, അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് ഞാൻ യോഗ്യനല്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ജന്മജന്മാന്തരങ്ങൾ കടന്നു പോയാലേ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടാവും എന്നെല്ലാം പറയും. ജന്മജന്മാന്തരങ്ങളെ കുറിച്ചൊക്കെ ആർക്കറിയാവുന്നില്ല. ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞെന്നോ ഇനി ജന്മജന്മാന്തരങ്ങൾ കഴിയാനുണ്ടെന്നോ ഇതൊന്നും ആർക്കും ഉറപ്പുള്ള കാര്യമുണ്ട്. ഒരു വിശ്വാസം, ഈ വിശ്വാസം എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കിയെടുത്ത്? പുരോഹിതൻ ഉണ്ടാക്കിയെടുത്ത്. അതിനുവേണ്ടി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണം, അവിടെയാണ് ഇതിൻ്റെ തുടക്കം. ഇവിടെ സ്വർഗമില്ലെന്നുള്ള കാര്യം പകലുപോലെ സത്യമാണ്. അപ്പോൾ പിന്നെ സ്വർഗം മരിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ മരിച്ചതിന് ശേഷം പിന്നെ എന്തൊക്കെയോ ഉണ്ട്, സ്വർഗമുണ്ട്, അവിടെ പോകണം. അതാണ് ജന്മജന്മാന്തരങ്ങൾ. പിന്നെ ക്ഷീണ പുണ്യ വൃത്തലോഹം വിശന്തി ഇതെല്ലാം പൗരോഹിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നിടത്ത് അത് വരും. അതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല, ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക. അത് സ്യാദ്വാദികൾ പറയുന്നതാണ്, അസ്ഥി നാസ്തി, അസ്ഥി നാസ്തി, അസ്ഥി നാസ്തി ഇത്യസ്ഥി, അസ്ഥി നാസ്തി ഇതി നാസ്തി, ഇങ്ങനെ പല പക്ഷങ്ങൾ. ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയത്തില്ല. പിന്നെ മനുഷ്യന് ഉറക്കുന്ന ഇവിടെ അവനവൻ്റെ വിശ്വാസത്തിൽ ഉറക്കുന്നു. ഉണ്ടെന്നങ്ങ് തറപ്പിക്കുകയാണ്, ഉണ്ട്. ശരി, വിശ്വാസത്തിൽ ആർക്കും എവിടെയും ഉറയ്ക്കാം. അത് വളരെ പേഴ്സണലായ കാര്യമാണ്, വേറെ ഒരാൾക്കും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ ആർക്കും പറയാൻ പറ്റില്ല. വിശ്വാസത്തിൽ ഒരാൾ ഉറയ്ക്കുന്നു, ഭാവി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു. ഇവിടെ ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. പൂർവ്വ പര ജന്മങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ അത് പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്നവരടുത്ത് പറയും ഒരുപാട് ജന്മങ്ങൾ കടന്നു വന്നു എന്ന് പറയും. ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് പറയും, വാസാംസജീർണാനി യഥാവിഹായ. ആ വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് പറയും, ന ജായത്തെ മ്രിയത്തെ, ഇത് ഞാൻ പറയുന്നില്ല, ജനിക്കുന്നില്ല മരിക്കുന്നില്ല, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാ പുനർജന്മം, പൂർവജന്മം? അപ്പോൾ ഒരാൾ തത്വത്തിനോട് അടുക്കുമ്പോൾ അയാളുടെ കാഴ്ചപ്പാട് മാറുന്നു. തത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവരുടെ വിചാര ഗതിക്ക് മാറ്റമുണ്ട്. അത് തത്വത്തിനോട് എത്ര അടുക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. തത്വമസീത് ഭാവികാരത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് തത്വത്തെ ഗ്രഹിക്കേണ്ടത്. അതാണ് ഭാഷകാരനും പറയുന്നത്, ഭവിഷ്യതി, ഇനി ഭാവി പറഞ്ഞാൽ എന്ന്, ഏതുവരെ? മരണം വരെ. അത് വേണമെങ്കിൽ പറയാം, മരിച്ചതിന് ശേഷം ബോധിക്കേണ്ട എന്തെങ്കിലും കാര്യം. അങ്ങനെ ഒന്നില്ല. പിന്നെ ഇതൊക്കെ അംഗീകരിക്കുന്നത് എന്താണ്? നമ്മുടെ തന്നെ അവിവേകത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ അങ്ങനെയെല്ലാം പറയും. ചില സമയത്ത് ശ്രുതിയിൽ അതെല്ലാം പറയും, ജനിക്കുന്നു, മരിക്കുന്നു, ഭാവിയുണ്ട്. അപ്പോൾ ഇപ്പോൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഭാവിയിൽ അറിഞ്ഞോളും. ഇതല്ല പക്ഷെ തത്വമസി, അത് പ്രത്യേകം പറയുന്നത് എന്താണ്? ഇപ്പം അസി എന്ന് പറയുന്നത് മനസ്സിലാകണമെങ്കിൽ ഒരല്പം സംസ്കൃതം കൂടെ അറിഞ്ഞിരിക്കുന്നു. അസി എന്ന് പറയുന്നത് ഭവിഷ്യസി എന്നുള്ള അർത്ഥമല്ല എന്നാണ് പറയുന്നത്. അസി എന്ന് പറയുന്നത് വർത്തമാനത്തിലാണ്, ഭവിഷ്യതി എന്ന് പറയുന്നത് ഭാവിയിലാണ്. ആ വ്യത്യാസമുണ്ടല്ലോ. എന്തെങ്കിലും നീ അറിഞ്ഞോളൂന്നുണ്ടാകും. പിന്നെ അങ്ങനെയെല്ലാം പറയുന്നത് അവന് അത്യന്ത അവിവേകമാണ് മനസ്സിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറുന്നില്ല. എന്നാ പിന്നെ എന്തെങ്കിലും പറഞ്ഞെന്ന് സമാനപ്പെടുത്തുക. തത്വത്തെ ഗ്രഹിക്കുന്നതിന് മനസ്സ് ഒരു തരത്തിലും തയ്യാറാകുന്നില്ല. അത് മുമ്പ് തന്നെ ദൃഢമായിരിക്കുന്ന സംസ്കാരം കൊണ്ടും മറ്റും ഭാവി ഭൂത ചിന്തകളിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് മനസ്സ്. അപ്പം അവനോട് അസി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭവിഷ്യസി എന്ന് പറയേണ്ടി വരും. പക്ഷെ അതവിടെ പറയുന്നില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരർത്ഥം എടുക്കണ്ട. ഇത് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടോ, മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ? തത്വം അസി എന്ന് തന്നെ എടുക്കും. ഇതാകുന്നു ആകാനുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അത് അങ്ങനെ വരുമ്പോൾ എന്താണ്? അവൻ ബോധിക്കുന്നു. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് അനുഭവ ആരൂഢം എന്ന് പറയാൻ പറ്റും. അത് ഭാവിയിൽ ആരോഹണം ചെയ്യേണ്ടതല്ല എന്നുള്ളതാണ്, അനുഭവത്തിൽ വരേണ്ട കാര്യം. അത് അനുഭവ രൂപത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഭാവിയിൽ എങ്ങനെ വരും? ഭാവിയിൽ വരാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ അത് ആണ് പറഞ്ഞത്, അത് വസ്തുതന്ത്രമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ എങ്ങനെയാണോ ഇന്ദ്രിയാർത്ഥ സന്നിവേശത്തിലൂടെ ബോധിക്കുന്നത്, അതുപോലെ ശ്രവണത്തിൽ നിന്ന് ഒരാൾ ആ തത്വത്തെ ബോധിക്കുന്നു. അപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ബോധം അപ്പോൾ ഉണ്ടായല്ലോ, ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും. ബോധം ഉണ്ടാകാതിരിക്കുന്നത് വരെ അങ്ങനെ പറയാം, ഇതുവരെ ബോധമുണ്ടായിരുന്നില്ല, ഇപ്പോൾ ബോധമുണ്ടായി. പക്ഷേ അങ്ങനെ ബോധിക്കുമ്പോൾ അതും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടത് അനുഭവ സ്വരൂപമാണ്. എസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മെന്നൂടെ അവിടെ പറയുന്നത് കൊണ്ട് അത് അനുഭവ സ്വരൂപമാകുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സ്വരൂപത്തിനൊരിക്കലും ചുതി സംഭവിക്കുന്നില്ല, ഒന്നിൻ്റെയും ഒരിടത്ത്. സ്വരൂപം നഷ്ടപ്പെട്ട വസ്തുവേയില്ല. അല്ല, സ്വരൂപത്തിൽ നിന്ന് ചുതി സംഭവിച്ചിട്ട് അത് നിലനിൽക്കാതെ സംഭവിക്കത്തില്ല. ഇവിടെ അപരോക്ഷമായ വസ്തു എന്ന് പറയുന്നത് നിത്യസിദ്ധമാണ്. നിത്യസിദ്ധമായിരിക്കുന്ന ഒന്നിന് സ്വരൂപത്തിൽ നിന്ന് ചുതി സംഭവിക്കത്തില്ല. അതുകൊണ്ടാണത് സാക്ഷാത് അപരോക്ഷം എന്ന് പറയുന്നത്. ഏത് സമയം അപരോക്ഷ സ്വരൂപമായിരിക്കുന്നു എന്നാണ് അതിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അറിയുന്നത് വരെ അത് അപരോക്ഷമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. പക്ഷെ അറിഞ്ഞതിന് ശേഷമല്ല, അത് അറിയുന്നതിന് മുമ്പേ പറയാൻ പറ്റും. ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതുവരെ എനിക്ക് അപരോക്ഷമല്ല. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അറിയണം? തത്വമസി എന്നുള്ള വാക്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ തത്വത്തെ വെളിപ്പെടുത്തുന്ന വാക്യത്തിൽ നിന്ന് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇതുവരെ അറിഞ്ഞില്ല, ഇപ്പോൾ അറിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ സ്വരൂപം അപരോക്ഷമാണ്, നിത്യ അപരോക്ഷമാണ്. സാക്ഷാത് അപരോക്ഷ എന്നുവെച്ചാൽ സാക്ഷാത് അത് അപരോക്ഷമാണ്, അത് ബ്രഹ്മത്തിന്റെ വിശേഷമാണ്. സ്വരൂപമാണെന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ഭാവി കാര്യമൊന്നും പറയുന്നില്ല. അവിടെ വിശേഷത ഇത്രയുള്ളൂ, അത് സ്വയം അപരോക്ഷരൂപമായിരുന്നിട്ടും അതിനെ അറിയേണ്ടി വരുന്നു. അങ്ങനെ ഒരു വിശേഷത മാത്രമേ ഉള്ളൂ. ആ അറിവ് അതിനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് സമാധാനം തരുന്നു. പിന്നെ ഭാവിയിലൊരു അറിവ് അങ്ങനെ വന്നിവിടെ ഇല്ല, ഭാവിയിലൊരു മുക്തി ഇല്ല എന്നാണ്. നഹി തത്വമസി ഇത്യസ്യ വാക്യസ്യ അർത്ഥ തത്വം മൃതോ ഭവിഷ്യസി. ഭാവിയിൽ മരിച്ചതിന് ശേഷം അത് മൃതോ ഭവിഷ്യസി എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? കാരണം അങ്ങനെ പൂർവക്ഷി ധരിക്കുന്നു, മുക്തി മരിച്ചതിന് ശേഷമാണ് എന്ന്. അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നു. അപ്പൊ അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, മാണ്ഡവ്യത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. മുക്തി അറിവ് അവിടെ കാലവിളംബമില്ല. അറിവുണ്ടോ, പിന്നെ മുക്തിക്ക് വേണ്ടി ഒരു പ്രതീക്ഷയില്ല. കാരണം മുക്തി എന്തെന്നാണ് അറിയുന്നത്, പിന്നെ അറിവ് കഴിഞ്ഞ് മുക്തി അങ്ങനെ ഒന്നില്ല. സ്വാമി, ഈ അറിവ് അപരോക്ഷമായിരുന്നിട്ടും ഇത് അറിയാതിരിക്കുന്നിടത്തോളം കാലം ഇത് അറിയാനൊരു ഗുരുവിന്റെ ആവശ്യമുണ്ട് എന്നതിന് വല്ല യുക്തിയും ഉണ്ടോ? അതിന് പറയുന്ന ഉപദേശം. അതിനെന്തെങ്കിലും യുക്തിയുണ്ടോ? യുക്തി എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഒരാള് സ്വയം അതിനെ അറിയുന്നില്ല. ഏത് കാര്യത്തെ കുറിച്ചാലും ശരി, നമ്മൊരു വിഷയത്തെ അറിയുന്നില്ലെങ്കിൽ ആ അറിവില്ലായ്മ, അതിനാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത്. ആ അറിവില്ലായ്മ മാറുന്നതിനൊരറിവ് വേണം അല്ലേ. അറിവ് തനിയെ ഉണ്ടാകത്തില്ല, അറിവുണ്ടാകുന്നതിനൊരു ഉപായം വേണം. അപ്പോൾ അറിവിൻ്റെ ഉപായമായി ഉപദേശം, ഗുരു അല്ലെങ്കിൽ ശ്രുതി ഇതെല്ലാം വരുന്നു. അതൊരു വിഷയത്തെ സംബന്ധിച്ചിടത്തല്ലേ, ഇത് വിഷയം തന്നെയല്ലേ? അറിയുന്നവനെ സംബന്ധിച്ചാലും ശരി, ഇപ്പൊ അറിവില്ലായ്മയ്ക്ക് താനെന്നോ അന്യനെന്നോ വിഷയമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അനുഭവം അങ്ങനെയാണല്ലോ, തന്നെ അറിയുന്നില്ല. അത് അപരോക്ഷം സ്വരൂപമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞതിന് ശേഷമുള്ള കാര്യമല്ലേ പറയുന്നു. ചോദിക്കും അത് അപരോക്ഷമല്ലേ. ഈ അപരോക്ഷം എന്ന് പറയുന്ന ഇപ്പോ അറിഞ്ഞതിന് ശേഷം, അറിഞ്ഞതിന് മുമ്പുള്ള കാര്യമില്ല. അറിഞ്ഞതിന് ശേഷം അത് അപരോക്ഷമാണ്. അപ്പൊ പിന്നെ അപരോക്ഷം എന്ന് പറയുന്നത് അറിയുന്നത്, പറയുക എന്നുള്ളതല്ല, അറിഞ്ഞാൽ പറയാം, പറയാതിരിക്കുക. അപരോക്ഷം എന്നുള്ള അറിവ് അത് ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ അതെല്ലാം പറയുന്നു. അതിനു മുമ്പ് ആ വിഷയത്തെ സംബന്ധിച്ച് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ അറിഞ്ഞപ്പോൾ അറിവില്ലായ്മ മാറി, അതിന് ഉപായങ്ങളെല്ലാം ഉണ്ടായി മാറി അറിയുമ്പോൾ. അല്ല, അറിഞ്ഞു എനിക്കിനിയും അറിയണമെന്ന് പറഞ്ഞാൽ അറിഞ്ഞെന്നെ അറിയാൻ പറ്റത്തില്ല. അത് വയററിയാതെ ശാപ്പിടും പോലെ ആയിപ്പോ ദേവനൊക്കെയോട് പിടിക്കത്തേ ഉള്ളൂ. ആത്മീയ അജീർണം, അങ്ങനെ ഒരു അജീർണമുണ്ട്, ആത്മീയ അജീർണം. ഒട്ടുമിക്കാറ് പേരും അജീർണം പിടിപെട്ടവരാണ്. അപ്പോ നിറഞ്ഞതിന് ശേഷം പിന്നെ കുത്തി നിറയ്ക്കാൻ പോകും, ആക്രാന്തം ഉണ്ടാവും, മനുഷ്യന്റെ സ്വഭാവമാണ്. വേറെ വീണ്ടും കുത്തി നിറയ്ക്കാൻ പോകരുത്. നിറച്ചു കഴിഞ്ഞാൽ വേദാന്ത വാക്യേഷു സദാരമന്തോ എന്നൊക്കെ പറയണത്, വേദാന്ത വാക്യേഷു സദാരമന്തോ എന്നെല്ലാം പറയുന്നു. ബോധമില്ലാത്തവരെ കുറിച്ച് പറയും പലതും. നമ്മളിവിടെ പറയുന്നത് അറിയുന്നതിനെ കുറിച്ചാണ്. അത് ഇതിൻ്റെ അതിർ വരമ്പെന്ന് പറയുന്നത് വളരെ ലോലമാണ്. അറിയുക, അറിയാതിരിക്കുക, ഇത്രയേ ഉള്ളൂ. അത് ഈ അറിവില്ലായ്മയെ കുറിച്ച് പറയുന്നതാണ്, വളരെ തുച്ഛമാണത്. അതിന് നമ്മൾ ഭീകരമാക്കിയെടുക്കുന്നത് ഇരുട്ടിലെ പിശാചിനെ ഒരു കുട്ടി ഭീകരമാക്കിയെടുക്കുന്ന പോലെയാണ്. എന്നാ പറയുന്നു, ഇരുട്ടിലെ പിശാചിനെ ഭീകരമാക്കുന്നു, ഇരുട്ടിലെ പിശാചിനെ കുട്ടി ഭീകരമാക്കുന്നു. അത് മാത്രമല്ല, മുതിർന്നവരെന്ത് ചെയ്യും, ആ പിശാചിനെ അവന് ഭീകരമാക്കി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ ഭയങ്കരമായ പിശാചാണ് നിൽക്കുന്നത്, നീ പുറത്തിറങ്ങിയാൽ പിടിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അവനെ മുറിക്കകത്തുനിന്ന് പുറത്ത് ഇറങ്ങും, ചാടി ഇറങ്ങാതിരിക്കും, അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഭീകരമായി ചിത്രീകരിക്കും. അപ്പോൾ കുട്ടി പുറത്തിറങ്ങത്തില്ല. ആ പിശാചിനെ ഭയന്ന് തന്നെ അവൻ എത്ര കാലം അവൻ്റെ ബാല്യമുണ്ടോ, മുതിർന്നു കഴിയുമ്പോൾ അത് മാറും. അത്രയും കാലം അവന് പിശാചിന ഭയന്ന് തന്നെ അകത്ത് ഭയന്ന് വിറച്ചിരിക്കും. മുതിർന്നവരത് ചെയ്യുന്നതാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പക്ഷെ അവരതെന്തുകൊണ്ട് ചെയ്യുന്നു, അവരെയും പണ്ടാരോക്കെ ഇങ്ങനെ പേടിപ്പിച്ച് അകത്തിരുത്തിയിട്ടുണ്ട്. അവരും മനഃശാസ്ത്രജ്ഞന്മാരെയൊന്നും കണ്ടില്ല. അതുകൊണ്ട് അവരും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പിശാചിനെ കാണിച്ച് പേടിപ്പിച്ച് അകത്തിരുത്തുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആധ്യാത്മികം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത്, ഈ ആധ്യാത്മിക ജീവികളെന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗം തന്നെയുണ്ടല്ലോ. അതില് ഞാൻ മനസ്സിലാക്കിയെടുത്തും പറയുന്നു, അതിൽ ഒട്ടുമുക്കാൽ പേർക്ക് ഇതൊരു പിശാച് പാതയാണ്. സത്യം പറഞ്ഞു ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു പിശാച് ബാധിച്ചിരിക്കുകയാണ് ഒട്ടുമുക്കാൽ പേർക്ക്. ആത്മീയ പിശാച് അതാണ്. അതുകൊണ്ടല്ലേ ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് ഈ പിശാചിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അവന് ഭയം, ഉത്കണ്ഠ, ജാഗ്രത, പിന്നെ ഉറക്കം വരത്തില്ല. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർമ്മിച്ച് നോക്കിയാൽ സ്വപ്നത്തിലും കാണുന്ന പിശാചിനെയാണ്. ഈ ആധ്യാത്മിക പിശാച് ബാധിച്ചവർക്കാണ് അസ്വസ്ഥതകൾ, മനസ്സിന് ടെൻഷൻ. ആധ്യാത്മികത വന്നിട്ട് ശരിക്കും ഉറക്കമില്ല, സ്വപ്നത്തിൽ കാണുന്നതും വാലും കൊമ്പൊക്കെയുള്ള മനുഷ്യരെയാണ്, അതായത് പിശാചുകൾ. ഇത് സത്യമാണോ അസത്യമോ? അതിനോടൊപ്പം അല്പസ്വല്പം വിഷാദം. ഇതൊക്കെ ആധ്യാത്മിക ജീവികൾക്ക് പൊതുവേ ഉള്ളതാണ്. ജീവിതം ആധ്യാത്മികതയിലാണ്, പക്ഷേ ഇതൊക്കെ ഉണ്ട്. ഇതുണ്ടെന്നുള്ളത് തിരിച്ചറിയാനും ഒട്ടുമുക്കാൽ പേർക്കും ഭയമാണ്. അതുകൊണ്ടാണ് പലരും ഇവിടെ വന്നിരിക്കാത്തത്. ഇതൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പലരും പറയുന്നത് ചങ്ക് തകർന്നു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഭയ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പറയാം ഭയമില്ല, ഉത്കണ്ഠയില്ല, ആശങ്കകളില്ല, ആർക്കെങ്കിലും പറയാൻ പറ്റും. പിന്നെ ആധ്യാത്മികത കൊണ്ട് എന്താ പറയുന്നു. അപ്പോൾ ആധ്യാത്മികം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്കാലത്ത് മുതിർന്നവർ പേടിപ്പിച്ച് ഉള്ളിക്കയറ്റിയ ആ പിശാചാണ്. അത് പേടിപ്പിച്ച് ഉള്ളിക്കയറ്റിയാണ് മുതിർന്നവർ, തനിയെ ഒന്ന് കയറുന്നതാണ് ഒരിക്കലും. ഒരു കുട്ടിയോട് പിശാചനെ കുറിച്ച് പറയുമ്പോഴാണ് ഉള്ളി കയറുന്നത്, തനിയത് കയറത്തില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ആധ്യാത്മിക പിശാച്, ആത്മീയ അജീർണം, അജീർണം, ഇതെല്ലാം കിടന്നിങ്ങനെ കുഴഞ്ഞും മറിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ തത്വമസിയിൽ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്നാ ഇവിടെ പറയും. പറഞ്ഞതിന് ചുരുക്കം അതാണ്. അപ്പോൾ കുട്ടിയെ എങ്ങനെയാണോ ഭയപ്പെടുത്തി വച്ചിരിക്കുന്നത്, അതുപോലെ അവൻ ഭയന്നിരിക്കുകയാണ്. അപ്പോൾ അത് മാറണമെങ്കിൽ ബുദ്ധി ഉറയ്ക്കണം. മുതിർന്ന് ഒരിതൊക്കെ ആകുമ്പോൾ ബുദ്ധി ഉറയ്ക്കുമ്പോൾ പിന്നെ ഭയപ്പെടുത്തിയവൻ ഭയക്കത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് വിവേകം വന്നു? വിവേകം വന്നാൽ പിന്നെ ഈ പിശാചൊന്നും ഭയപ്പെടുത്തത്തില്ല. അപ്പോൾ അവിടെ വിവേകദാർഢ്യം വരണം. വിവേകദാർഢ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വമസി എന്നുള്ളതിൻ്റെ താല്പര്യമാണ് ഇവിടുത്തെ വിവേകദാർഢ്യം. പക്ഷെ അതും ബുദ്ധി ഉറയ്ക്കാത്തവനോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ബുദ്ധി ഉറയ്ക്കാത്തവനോടത് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ബുദ്ധി ഉറച്ചവരുടെ പറഞ്ഞിട്ട് കാര്യമുള്ളതാണ്. നമ്മൾ ശബ്ദാർത്ഥ ജ്ഞാനമൊക്കെ അറിയുന്നതിനുള്ള ഒരു പക്വത വേണം, പ്രാഥമിക യോഗ്യത വേണം. ശിശുവായിരിക്കുമ്പോൾ പിശാച് അത്തരം ബോധങ്ങൾ ഉണ്ടാകാൻ എളുപ്പമാണ് അല്ലേ? ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് അത് പിശാചാണ് പുറത്തു നിൽക്കുന്നത് എന്ന് നിഴലിനെ ഇല്ലാത്ത അങ്ങനൊരു സാധനമേ ഇല്ല പറയുന്ന ആൾക്കറിയാം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് അതിനൊന്നും ഇപ്പോൾ അവന് വ്യാകരണമോ തർക്കമോ എന്തെങ്കിലും പഠിപ്പിക്കണോ? ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പിശാചുകളെല്ലാം അത്രയും ദുർബലമായ മനസ്സ് ശൈശവാവസ്ഥയിലിരിക്കുന്ന മനസ്സുകൾക്കാണ് അതെല്ലാം അവിടെ അതൊക്കെ ഏക്കത്തുള്ളൂ. മുതിർന്നു കഴിഞ്ഞാലോ അവിടെ അത് ഏക്കത്തില്ല. അതൊന്നും പറഞ്ഞ തൻ്റെ പണി നോക്കാൻ പറയും. അപ്പോൾ അത് മനസ്സിൻ്റെ ഒരു ശൈശവാവസ്ഥയിലാണ് ഇതൊക്കെ പിടികൂടുന്നത്. ഇവിടെ തത്വമസി എന്ന് പറയുന്നത് ഗ്രഹിക്കുന്നതിനുള്ള ഒരു ശേഷി മനസ്സിൽ വരണം, അത് മുഖ്യമാണ്. അപ്പോൾ അറിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ്, അറിയുന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? മറന്നുപോയല്ലോ, ചോദിച്ചാലും മറന്നുപോയോ? ഇല്ല, ഞാൻ മറന്നിട്ടില്ല. ഉപദേശിക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? അത് തന്നെ. അത് തന്നെ പറഞ്ഞത്. ഇവിടെ ഉപദേശിക്കുന്നതിന്റെ ആവശ്യം വരുന്നത് ശിശുക്കളോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ മനസ്സിൽ പിശാച് സത്യമാണ്, സത്യമെന്ന് കരുതുന്നവന് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാത്തതാണ് സംഗതി, പിശാചില്ലാത്തതാണ്, അങ്ങനെ ഒരു സാധനമേ ഇല്ല. അപ്പോൾ ആ മനസ്സ് ശൈശവാവസ്ഥയിലാണെങ്കിൽ അത് പിടികൂടും. അത് മനസ്സ് മുറ്റി വരുന്നതിനനുസരിച്ച് പിശാചിനെ മാറ്റാം. ആ മനസ്സിന് പക്വത വരുന്നത് പ്രായവുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കൊച്ചുകുട്ടികളുടെ അടുത്തൊക്കെ പിന്നെ പിശാചിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പറയും, വെറുതെ തട്ടിപ്പ് പറയാതെ. പിള്ളേരിങ്ങോട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, തട്ടിപ്പെന്നും പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന പ്രായത്തിൽ ഇന്നത്തെ കുട്ടികൾ വിശ്വസിക്കാൻ തയ്യാറല്ല. അപ്പം അത് പ്രായം കൊണ്ടല്ല, അത് മൂത്ത് നരച്ചു കഴിഞ്ഞാലും മനസ്സ് ശിശുവായി തന്നെ ഇരുന്ന പിശാചുള്ളേയിരിക്കും പറയുമായിട്ട് ബന്ധമില്ല. ചിലര് പിശാചിനെയും കൊണ്ടേ പോകത്തുള്ളൂ, അങ്ങനെയുണ്ട്, സംഗതിയില്ലാത്തതാണ്. അപ്പോ സ്വയം അപരോക്ഷമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാത്തതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപദേശം, അത് പറയുന്നുണ്ടല്ലോ. ഉള്ളതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രാഥമിക യോഗ്യതകൾ ഉണ്ടെങ്കിൽ ഉപദേശം അവിടെ സാർത്ഥകമാകും, അല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് അപരോക്ഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം മനുഷ്യരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിവേകം, വിവേകമില്ലായ്മ, ഇതെല്ലാം പലരിലും പല രീതിയിലാണ്. അതുകൊണ്ടാണ് അത് അവനവന്റെ ബുദ്ധി ആശ്രയിച്ചിരിക്കുന്നത്. അതുവരെ അത് ബോധിക്കാത്തത് വരെ ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. ബോധിക്കുന്നതോ അവന്റെ യോഗ്യതയെ ആശ്രയിച്ചിട്ടുമാണ്. ഉപദേശം കൂടാതെ ജ്ഞാനമുണ്ടായ കഥകളിൽ പൂർവ്വജന്മത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് തന്നെ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാലും മതിയല്ലോ. എങ്ങനെ? പൂർവ്വജന്മത്തിൽ വാമദേവന്റെ ചരിത്രത്തിൽ പൂർവ്വജന്മത്തിൽ ചെയ്തതാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോ അങ്ങനെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടോ? അപരോക്ഷമായത് സ്വയം പ്രത്യക്ഷമായെന്ന് പറഞ്ഞാൽ പോരെ, അത് ഒരു അകാരണമായിട്ട്. അല്ല, അത് ഇപ്പോ പൂർവജന്മം ഭാവി ജന്മം എല്ലാം അംഗീകരിച്ചുകൊണ്ട് എന്നുവെച്ചാൽ മനുഷ്യന്റെ ശ്രദ്ധയെ സ്വീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുമ്പം പറയുന്ന കാര്യങ്ങൾ ആ പ്രക്രിയ വേറെ, അത് വേറെ ഒന്നാണ്. അല്ല, ഇനിയിപ്പോ തത്വത്തിൽ എന്നാ ജായതേ മ്രിയത്തെ എന്നുള്ള തത്വം ഒരാൾക്ക് ബോധ്യപ്പെടുന്നു എന്ന് വരുമ്പോൾ ഇവിടെ പൂർവ്വജന്മത്തിൽ ഉപദേശം കേൾക്കണമോ ഏതെങ്കിലും ജന്മത്തിൽ കേട്ടിരുന്നോ അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷേ ഒരാൾക്ക് അങ്ങനെ ഒരു തത്വബോധം ഉണ്ടാകുന്നതിനുള്ള നിമിത്തത്തെ നിഷേധിക്കാൻ പറ്റില്ല. അത് നിഷേധിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ് എന്ന് പറയുന്നു. ഇതിപ്പോ നിമിത്തമായിട്ട് ഇവിടെ എന്ന് പറയുന്നു, തത്വമസി. അപ്പോ ഉപദേശം കൊണ്ട് ഒരാൾ ബോധ്യപ്പെടുന്നു. ഇതൊരു സാധാരണ ഒരു ജീവന്റെ ഇതിനെ കുറിച്ച് പറയുകയാണ്. പക്ഷെ തത്വഗ്രഹണം എങ്ങനെ സംഭവിക്കുന്നു? നിർനിമിത്തമായി സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. എന്ത് നിമിത്തമാകാം? ദക്ഷിണാമൂർത്തി മൗനം കൊണ്ട് ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട്. ദത്താത്രേയന് ഉപദേശം പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് പറയുന്നില്ല. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തത്വമസി എവിടെ നിന്നും ഉപദേശിക്കാം, ഏത് തരത്തിലും ഉപദേശം വരാം. അത് ഇന്ന രീതിയിലാണ് ഒരാളെ സംഭവിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെയും ആ ഉപദേശം എങ്ങനെയുണ്ട്? തത്വമസി എന്ന് പറയുന്നത് സംസ്കൃതമല്ലേ? സംസ്കൃതത്തിൽ തന്നെ ഉപദേശിക്കണമെന്നുണ്ട്, വേണ്ടല്ലോ. വേറെ ഭാഷയിൽ പറഞ്ഞാലും മതിയല്ലോ. ഒരാൾ കാര്യം ഗ്രഹിക്കുക എന്നുള്ളതാണ്, ഇംഗ്ലീഷിൽ പറഞ്ഞാലും മതി, ഹിന്ദിയിലോ മലയാളത്തിലോ പറഞ്ഞാലും മതി. ഇന്ന ഭാഷ വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന ഉപാധി വേണമെന്നില്ല. എവിടെ നിന്നും വ്യക്തിയുടെ ഉള്ളിൽ തത്വഗ്രഹണം സംഭവിക്കുന്നു, അതിനുള്ള നിമിത്തം ഏത് തരത്തിൽ സംഭവിക്കാം, ഇത് തന്നെ വേണമെന്നില്ല. അതിന് ഉദാഹരണങ്ങളും പലതും പറയുന്നുണ്ട്. അതിന് പൂർവ്വജന്മത്തിലേക്ക് പോകണമെന്നില്ല, പൂർവ്വജന്മ സംസ്കാരത്തിലേക്ക് പോകണമെന്നില്ല. അതിവിടെ എങ്ങനെയും സംഭവിക്കാം. പിന്നെ ഈ തനിയെ പൊട്ടി വരിക എന്ന് പറയുന്നത് അങ്ങനെ തനിയെ പൊട്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? കാരണം തനിയെ പൊട്ടി വരിക എന്ന് പറയും സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, അത് ബ്രഹ്മസ്വരൂപമാണ്. അതെപ്പോഴും സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറയുന്നത് സദാ സ്വയം ബോധരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. അതിനി പ്രത്യേകിച്ചൊന്ന് സംഭവിക്കുകയാണ്. സംഭവിക്കുന്നതെല്ലാം ആ വ്യക്തിയുടെ അറിവിന്റെ തരത്തിലാണ്. അവിടെയാണ് മാറ്റം വരുന്നത്. അറിവ് എന്ന് പറയുന്ന എപ്പോഴും അതൊരു കാര്യമാണ്. ഒരു കാര്യമായതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിമിത്തത്തെ ആശ്രയിക്കും. അത് മൗനമാകാം, എന്തുമാകാം, പ്രകൃതിയാകാം, ഏത് തരത്തിലും സംഭവിക്കും. ആന്തരികമായ എന്തെങ്കിലും നിമിത്തമാകാം, എന്ത് സംഭവിക്കും. മൗനം എങ്ങനെ നിമിത്തമായി എന്നുള്ള കാര്യം സനകാദികളെ കണ്ട് ചോദിക്കുന്നു. കാരണം അത് അവർക്കാ നിമിത്തമായത്. പിന്നെ ദക്ഷിണാമൂർത്തി എടുത്ത് ചോദിച്ചാലും ദക്ഷിണാമൂർത്തി പറയുന്നില്ല, മൗനത്തിൽ മൗനത്തിൽ പറഞ്ഞു. നമ്മളെല്ലാം എന്തായാലും ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും വിചാരം ചെയ്യുകയും അല്ല ചെയ്യുന്നു. അപ്പോ പലരും പറയുന്നത് ഉണ്ടാകരുത് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുമെന്നാണ്. എന്നാ സാധാരണ മനുഷ്യൻ പറയും അങ്ങനെയുണ്ട്. അങ്ങനെ പലരും കണ്ടിട്ടുമുണ്ട്. ഒരു മിണ്ടാതിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, ആധ്യാത്മിക സമ്പ്രദായം, ബൗദ്ധ പരമ്പര എന്നാ പറയുന്നു. അതിന് പോയി മിണ്ടാതിരുന്നിട്ട് ഒരുപാട് പേര് കാണുമായിരിക്കും. ഒരാളെ ഞാൻ കണ്ടു, മിണ്ടാതിരിക്കുന്നതിന് പോയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, മിണ്ടാതിരുന്നു പിന്നെ അയാൾ എൻ്റെ അടുത്ത് നിന്ന് അയാൾ ഭയങ്കര വട്ടായി. അയാൾ എന്നെ പറയുന്നു മിണ്ടാതിരുന്നുകൊണ്ടാണ് ഈ കുഴപ്പം. പിന്നെ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കേണ്ടി വന്നു. ചിലർക്ക് അങ്ങനെയും വരും. ഉണ്ടാതിരിക്കുന്നതൊക്കെ എല്ലായിടത്തും വിജയിക്കത്തില്ല, ചില സ്ഥലത്ത് വിജയിക്കും, ചിലടത്ത് അത് വലിയ റിയാക്ഷനും ഉണ്ടാവും. പക്ഷെ സനകാദികൾക്കൊന്നും സംഭവിച്ചില്ല, ദക്ഷിണാമൂർത്തിക്കും ഉണ്ടായിരുന്നിട്ടൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കാം? നിമിത്തം എന്തായാലും ആവശ്യമാണ്. കാരണം അവിടെ ഉള്ളിൽ ബോധം ഉണ്ടാകുന്നു, അത് പറയുന്നുണ്ട്. അപരോക്ഷമായിരുന്നിട്ടും എന്തുകൊണ്ട്? അത് ആദ്യമേ പറഞ്ഞു. എന്തുകൊണ്ട് ബോധം വേണ്ടി വരുന്നു? ബോധമില്ലായ്മ ഉണ്ടെങ്കിൽ ബോധമുണ്ടായാലും പറ്റും. ഇരുൾ ഉണ്ടെങ്കിൽ വെളിച്ചമല്ല വരെ പരിഹാരം ഇല്ല. ഇനി പറയുകയാണ്, എന്താണ്, ഞാൻ ജനിച്ചപ്പോഴേ വെളിച്ചമായിരുന്നു, ജനിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ എവിടെ മുതൽ? ജനിച്ചപ്പോ, ജനിച്ച് പുറത്തു വന്നപ്പോൾ മുതലാണത്, അകത്തിരുന്നപ്പോഴാണ്. ഇവിടെ അകത്തിരുന്ന കാര്യമാണ് പറയുന്നത്. തദ്ധേ തത് പശ്യന്നിഷർ വാമദേവ പ്രതിവേദേ ഹമ്മനുരഭവം സൂര്യശ്ച ഇനിജ സമ്യക് ദർശനകാലമേവ തദ്ഫലം സർവാത്മത്വം ദർശയി. ഇവിടെ ഒരു ശ്രുതിയിലെ ഒരു ഉദാഹരണം പറയുന്നു. വാമദേവ ഋഷിയുടേതായി അങ്ങനെ പറയുന്നു. വാമദേവന് ഇങ്ങനെ അമ്മയുടെ ഉദരത്തിലിരുന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നു. സാധാരണ സംഭവിക്കുന്ന കാര്യമില്ല. കാരണം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ഇങ്ങനെ തത്വത്തെ ഗ്രഹിക്കത്തക്ക രീതിയിൽ ബുദ്ധിയൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇനി അതിൻ്റെ അകത്തിരുന്ന് പൂർണ്ണ വളർച്ച എത്തിയാൽ തന്നെയും ബുദ്ധിയുടെ പ്രവർത്തനത്തിന് ഒരുപാട് പരിമിതിയുണ്ട്. ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുന്നില്ല, ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ വളരെ പരിമിതമാണ്. ഇനി അങ്ങനെ ഇരുന്ന് അവിടെ എന്തെങ്കിലും ബുദ്ധി പ്രവർത്തിച്ചാൽ തന്നെയും ജനിച്ചു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഓർമ്മ വരുന്നില്ല. ജനിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ശക്തി, സ്മൃതിശക്തി ഉണ്ടാകുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. സാധാരണഗതിയിൽ ബാല്യത്തെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വയസ്സെങ്കിലും കഴിഞ്ഞ് കഷ്ടിച്ചെന്തെങ്കിലും ഓർക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു അപൂർവത്തിലുള്ള അപൂർവമായൊരു സംഭവമാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുക, അല്ലാതെ വേറെ തെളിയിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരാൾക്ക് അനുഭവം ഉണ്ടായോ ഗർഭത്തിൽ ഉണ്ടായെങ്കിൽ അയാൾ ജനിച്ചതിന് ശേഷം അനുഭവത്തെ സ്മരിച്ചോ, ജനിച്ചപ്പോഴേ അയാൾ തത്വജ്ഞാനത്തോടുകൂടി ആയിരുന്നോ? സാധാരണ ജീവന്റെ ജന്മ സിദ്ധാന്തം അനുസരിച്ച് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനും പറ്റത്തില്ല. നമുക്ക് സംഭവിക്കാത്ത ആർക്ക് സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം എന്നാണ്. അത് അറിഞ്ഞു പ്രതിപേദേ ഋഷി വാമദേവൻ അറിഞ്ഞു എന്നുവെച്ചാൽ അവിടെ തന്നെ സമ്യക് ദർശനം ഉണ്ടായി. സമ്യക് ദർശനം എന്ന് പറയുന്നത് കൊണ്ട് എന്താ? സർവാത്മഭാവം, അതിൻ്റെ ഫലമാണ് എന്നുവെച്ചാൽ ഈ പരിമിതമായിരിക്കുന്ന ദേഹബുദ്ധി വിടുക, വിട്ടിട്ട് ആ സ്ഥാനത്ത് സർവാത്മബോധം വരിക. ആ സർവാത്മബോധത്തിലേ പറയാൻ കഴിയൂ, ഞാൻ തന്നെയാണ് എല്ലാമായിരുന്നത്, ഞാൻ തന്നെയാണ് മുമ്പെല്ലാമായിരുന്നത്, ഞാൻ തന്നെയാണ് ഇപ്പം എല്ലാമായിരിക്കുന്നത്, ഭാവിയിലെല്ലാമായിരിക്കുന്നത് ഞാൻ തന്നെ. ഇങ്ങനെ കാലാതീതമായി തൻ്റെ ഏകാത്മതയെ, സർവാത്മതയെ ഒരാൾ അറിയാൻ അങ്ങനെ സാധ്യമാകും. സമ്യക് ദർശനം കൊണ്ടേ സാധ്യമാകും അത്. കാരണം ജന്മത്തിന് ശേഷം, ഇതും ജന്മത്തിന് ശേഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനിച്ചിട്ടില്ല, പുറത്തു വന്നാലേ ജനനമാകും. ഉള്ളിൽ ജനിച്ചപ്പോൾ തന്നെ വാമദേവ ഋഷിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായി എന്നാണ് ശ്രുതി പറയുന്നത്. അത് വാമദേവ ഋഷി ജനിച്ചതിന് ശേഷം പറഞ്ഞിരിക്കും ഞാൻ ഈ തത്വത്തെ അറിഞ്ഞതെന്ന് നമുക്ക് ഊഹിക്കാം. ഞാൻ ഉള്ളിലിരുന്നപ്പോൾ തന്നെ അറിഞ്ഞു, അറിഞ്ഞിട്ടാണ് ഞാൻ പുറത്തു വന്നത്. ഇത് ഇതിങ്ങനെ വാമദേവന്റെ കാര്യം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു സ്വാമി ഒരിക്കൽ, കുറച്ച് പ്രസിദ്ധനായ സ്വാമി, എഴുതി ഞാനും അമ്മയുടെ ഗർഭത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു, എനിക്കും ബോധമുണ്ടായിരുന്നു, അവിടെ ഇരുന്ന കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയായിരുന്നു എന്നെഴുതി. പുസ്തകം പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ വായിക്കാത്തവരായതുകൊണ്ട് ഭാഗ്യം, ഇതൊന്നും വായിക്കില്ല, ഗതി കേട് വരുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചിലർ എഴുതി കളയും, എനിക്കെല്ലാം അവിടെ വെച്ച് ഓർമ്മ ഉണ്ടായിരുന്നു. അത് അവർ പറയുന്നതിന് തെറ്റില്ല, കാരണം വാമദേവൻ അങ്ങനെ ഉണ്ടായല്ലോ. വാമദേവൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ. ഞാൻ നാളെ എൻ്റെ ആത്മകഥ എഴുതിയാൽ ഞാനും എഴുതി വയ്ക്കും. എന്താണ്, ഞാനും എല്ലാം ഓർത്തിരുന്നു. ഇനി ഞാൻ എഴുതാൻ വിട്ടുപോയാൽ നിങ്ങൾ ദേവിയെ എഴുതി വയ്ക്കണം. എങ്ങനെയെങ്കിലും എനിക്കൊരു പ്രശസ്തി കിട്ടിക്കോട്ടെ. ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ട് എഴുതിക്കോളൂ ധൈര്യമായിട്ട്. ഇത് വാമദേവൻ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ എല്ലാം ഒന്നിനെ തുറന്ന് ഒന്നിനെ തുറന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഭാഷകാരന്റെ ഇതനുസരിച്ച് ഈ ശിമാരുടെ കാര്യങ്ങളൊന്നും ഒരിക്കലും ലൗകിക ദൃഷ്ടാന്തമേ അല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് സംഭവിക്കുമെന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇന്നും അങ്ങനെ സംഭവിക്കുക എന്ന്, അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അത് വേറൊരു കാറ്റഗറിയിൽ മാറ്റിവെക്കുന്നത്. ഋഷിമാർ, അധികാര പുരുഷന്മാർ അങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തുന്നതുകൊണ്ട് വർത്തമാനകാല ഉദാഹരണങ്ങളൊന്നും അതിന് പറയുന്നില്ല. ഇപ്പം സാധാരണ ഒരാൾക്ക് ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നിരിക്കട്ടെ, ഗർഭത്തിലിരിക്കുമ്പോൾ അങ്ങനെ ആത്മബോധം ഉണ്ടായി എങ്കിൽ ജനിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അടുത്തിരിക്കുന്ന ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ ഇതായിരിക്കണം ആദ്യം പറയേണ്ടത്. ക്യാ ക്യാ നടന്ന് വിളിക്കുകയല്ല, ഇതങ്ങനെ തന്നെയല്ലോ കിടന്ന് നിലവിളിക്കല്ലേ. അപ്പൊ തന്നെ ഇറങ്ങി വന്നിട്ട് പറയണം, അഹം മനോരഭാവം സൂര്യസ്ഥ ഈ പറഞ്ഞ സ്വാമി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് എനിക്ക് ദഹിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ. ദഹിക്കാത്ത ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ആത്മീയ ആചീർണമില്ല. ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഈ ആത്മീയ ആചീർണം. അങ്ങനെയൊന്നും നമ്മൾ കാണാറില്ല. പിന്നെ നമ്മളെ കുറിച്ച് ആരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് പറയരുതെന്ന് പറയത്തില്ല. കാരണം ഇത് കേൾക്കുന്ന ഒരു സുഖമുള്ള കാര്യമാണ്. പക്ഷെ സ്വയം പറയുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അങ്ങനെ പുസ്തകം ഒരാൾ എഴുതിയതുകൊണ്ടാണ് സ്വയം പറയുന്നത്. സംഭവം ഇതാണ്, വേറൊന്നുമല്ല. കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു ശ്രുതി വന്നു, ശങ്കരാചാര്യർ വോട്ട് ചെയ്തു വ്യാഖ്യാനിച്ചു, ഇപ്പൊ തനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്നാണ്. പിന്നെ ചിലരുണ്ട്, ചിലർക്ക് ഇതൊക്കെ വായിച്ചു കഴിയുമ്പോ അങ്ങനെ ഒന്നുമില്ല, അത് പാവങ്ങളാണ് തോന്നും. ഈ പറയുന്നൊക്കെ തന്റെ കാര്യമാണ്. തന്റെ കാര്യമാണ് ഇതെല്ലാം എന്ന് സ്വയം തോന്നും. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഭാഷകാരം പറയുന്നത് സമ്യക് ദർശനകാലമേവ മുക്തി അതാണ്. പിന്നെ ഇവിടെ കാലവിളംബമുണ്ട്. സമ്യക് ദർശനകാലമേവ തദ്ഫലം സർവാത്മത്വതേന മോക്ഷം എന്ന് പറയും. കാരണം അതാണ് പറഞ്ഞത്, സമ്യക് ദർശനത്തിനൊരു ഫലമുണ്ട് മുക്തി എന്ന് പറയും. സമ്യക് ദർശനത്തിനൊരു കാരണമുണ്ട്, പക്ഷേ യസാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ആ തത്വത്തിന് ഇതൊന്നുമില്ല, അതിനൊരു ഫലവുമില്ല, അതിനൊരു കാരണവുമില്ല. ആണ് സമ്യക് ദർശന കാലമേവ തദ്ഫലം സർവാത്മത്വം ദർശയതി. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം വളരെ ലളിതമാണ്. ഭാഷകാരം പറയുന്നു അതനുസരിച്ച്. പിന്നെ താനും വാമദേവനാവണമെന്നൊക്കെ ആഗ്രഹിക്കായിരുന്നു, അതെപ്പോഴും ശ്രമിക്കണം. ഓരോരുത്തരും അവരവർ സ്വയം എപ്പോഴും നോർമലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഈ വാമദേവൻ ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറി കാണുമ്പോഴാണ് ആൾക്കാർ അറിയാതെ തന്നെ അബ്നോർമലായി പോകുന്നത്. അങ്ങോട്ട് പോകരുത്. ആ പറയുന്ന ഋഷിമാരുടെയും മറ്റും കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആർക്കും ദഹിക്കുന്ന കാര്യമാണ്. തത്വജ്ഞാനം, സർവാത്മഭാവം, മുക്തി എന്ന് പറയുന്നത് ഈ രീതി മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ ചെറുക്ക് സംശയം വരും. മുമ്പ് കേട്ടത് ശരിക്ക് ഓർമ്മയുള്ളവർക്ക് സംശയം വരത്തില്ല, ചെറിയ ഓർമ്മയുള്ളവർക്ക് സംശയം വരും. ഭാഷകാലം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മരണശേഷമാണ് ശരിയായ മുക്തി എന്നുള്ളത്. ഈ മുക്തി എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാണ്. ഞാൻ മുക്തനാണെന്ന് വാചകം അടിക്കുന്നവരും മുക്തന്മാർ തന്നെയാണ്, ജനകനെ പോലെ. എന്തുകൊണ്ട്? അവരുടെയും സ്വരൂപം മുക്തമാണ്. അവരുടെ സ്വരൂപം മുക്തമാണല്ലോ. പക്ഷേ അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ ഞാൻ മുക്തനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഈ ശരീരം നിലനിൽക്കുന്നതുകൊണ്ട് മരണം വരെ പ്രത്യേകിച്ച് വിശേഷതയൊന്നും ഇവിടെ എന്തെങ്കിലും വിശേഷത വേണോ മുക്തിക്ക്? അപ്പോൾ അവിടെ മുക്തി എന്ന് പറയുമ്പോൾ ഈ അഹന്തയുടെ കെട്ടുപാടുകളിൽ നിന്നുള്ള ഒരു മുക്തി, അങ്ങനെ ഒരു മുക്തി ഇവിടെ ഉണ്ട്. അതാണ് സുലഭ ജനകനോട് പറയുന്നത്. ഞാൻ മുക്തനാണെന്ന് ആർക്കാ പറയാൻ വയ്യാത്ത? ഞാൻ മുക്തനാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മുക്തനാണ്. പക്ഷേ മുക്തനാണെന്നൊരു അറിയുമ്പോൾ തന്നെ ബന്ധനവും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടും അറിവാണ്. ബന്ധനം കൂടുതൽ തീവ്രമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ അതിനെ ലഘൂകരിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ് സുള പറഞ്ഞു കൊടുത്ത. എന്താണ് അത്? നിന്റെ ഛത്ര ചാമരങ്ങളും യോഗവും ജ്ഞാനവും ഒന്നും കൊണ്ട് കിട്ടത്തില്ല, അത് ത്യാഗം കൊണ്ടേ കിട്ടത്തുള്ളൂ. അത് ഇതെല്ലാം ഉപേക്ഷിക്കണം. അതാണ് ദണ്ഡിന്റെ മഹത്വം. ഏകദണ്ഡ് ഇത്ര ദണ്ഡ് എന്നൊക്കെ പറയുന്നതിന്റെ മഹത്വം അതാണ്. ത്യാഗത്തിന്റെ മഹത്വമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുക്തി അത് വേറൊന്നുണ്ട്. അത് അദ്വൈതികളും അംഗീകരിക്കുന്നു. അദ്വൈതികളും മാത്രമുണ്ട്. അപ്പോൾ അതിനെയും ഒരാൾക്ക് മുക്തിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തത്വജ്ഞാനത്തിന് ശേഷവും, കാരണം തത്വജ്ഞാനം എന്ന് പറയുന്നത് ബോധമാണ്. ബോധം എന്ന് പറയുന്നത് ഒരുത്തൻ്റെ കർണങ്ങളെയും മനസ്സിനെയും എന്തിനവൻ്റെ ശരീരത്തെയും അവൻ്റെ ബ്രെയിനെയും എല്ലാം ആശ്രയിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ആകാശത്തുനിന്ന് പൊട്ടി വരുന്ന ഒരു സാധനമല്ല. നിറനിമിത്തമായി ഉണ്ടാകുന്ന ഒന്നല്ല ബോധം. ആ ബോധത്തെ ഈ വ്യവഹാരം വലച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പോൾ അവിടെ മുക്തിക്ക് എന്തോ പോരായ്മയുണ്ട്. പറയും പ്രാരബ്ധത്തിൽ അവൻ, അവിടെയാണ് പ്രാരബ്ധമൊക്കെ വരുന്നത്. അവൻ മുക്തനാണെങ്കിലും മുക്തനല്ല. അങ്ങനെ വരുമ്പോൾ അതുകൂടെ അവസാനിക്കുന്നു. മുഖ്യമായ മുക്തി അതല്ല. മുഖ്യമായ മുക്തി സ്വരൂപം തന്നെയാണ്. പക്ഷെ അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ഇവിടെ പ്രാരബ്ധത്തിൽ കിടന്ന് വലയുന്നു. അപ്പം അതിൽ നിന്നും മുക്തി നിങ്ങൾക്ക് ആ മുക്തിയോടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മുക്തിയോടെ വേണമെന്നുണ്ടെങ്കിൽ അത് മരണത്തിൽ സംഭവിച്ചോളും എന്നുള്ളതാണ്. അപ്പോൾ മരണം വരെ ആ മുക്തിയെ ഒന്ന് ശരിയാക്കിയെടുക്കണമെങ്കിൽ അതിന് ശമതമാദികൾ ത്യാഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശീലിച്ച് അതിലൊരു മുക്തിയുണ്ട്. അതെല്ലാം മനുഷ്യന്റെ അനുഭവത്തിലുള്ളതുമാണ്. അത്തരമൊരു മുക്തി അത് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഈ രണ്ട് മുക്തിയും കൂടെ ചേരുന്നു. അപ്പോൾ അത് മുഖ്യമായ മുക്തിയായി. സ്വരൂപമാണ് മുഖ്യമായ മുക്തി, വ്യവഹാരത്തിലുള്ള മുക്തി ഗൗണമായ മുക്തിയാണ്. രണ്ടും കൂടെ ചേരുന്ന അപ്പോൾ അത് മുഖ്യമായ മുക്തിയായി. അതിന് മരണം വരെ കാത്തിരിക്കുക എന്നുള്ള. പക്ഷേ ഇത് സമ്യജ്ഞാനത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവിടെ മരണവും ജീവിതവും ഒന്നും പ്രതീക്ഷിച്ചല്ല മുമ്പോട്ട് പോകുന്നത്. എന്നിരിക്കലും അങ്ങനെ ഒരു മുക്തിയെ ഒരാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് മരണത്തിൽ സംഭവിക്കേണ്ട കാര്യം എന്നുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. മറിച്ചാണെങ്കിൽ ആ സ്വരൂപം തന്നെയാണ് മുക്തി. അതിൻ്റെ ബോധം അതിനൂടെ സമ്യക് ദർശനം അവിടെയും പറയുന്നു. ജ്ഞാനമെന്ന് പറയുന്നത് സമ്യക് ദർശനമായിട്ട് അനുഭവമെന്നോ മറ്റെന്ത് ഭാഷയിൽ പറഞ്ഞാലും ശരി, അനുഭൂതി എന്നോ സമാധി എന്നോ എന്ത് ഭാഷയിൽ പറഞ്ഞാലും ശരി, ഇവിടുത്തെ ജ്ഞാനം എന്ന് പറയുന്നത് സമ്യക് ദർശനമാണ്. അജ്ഞാന സംശയ വിപരീരഹിതമായ ജ്ഞാനമാണ്. തത്കാലമേവ തദ്ഫലം സർവാത്മത്വം ദർശയതി തസ്മാത് ഐകാന്തികി വിദുഷ കൈവല്യ സിദ്ധി. ഐകാന്തികമാണ്, മാറ്റമില്ലാത്തതാണ്. ഐകാന്തികം എന്ന് പറയുന്ന വേറെ രസത്തിനും പ്രയോഗിക്കും. ഏകാന്തം എന്ന് പറഞ്ഞാൽ നിയമം, അവിദ്യമാണ് നിയമോ, എത്ര നിയമങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലം ഐകാന്തികമായി, അതും ബ്രഹ്മം തന്നെ. ഏകാന്തം എന്ന് വെച്ചാൽ വ്യഭിചാരം, മാറ്റം. എങ്ങനെ ഏകാന്തം എന്ന് വെച്ചാൽ? ഏകാന്തം എന്ന് വെച്ചാൽ നിയമം പറഞ്ഞു. ആ നിയമങ്ങൾ ഇല്ലാതിരിക്കുന്നത് അനേകാന്തം, അനേകാന്തികമായിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ മാറ്റമില്ലാതിരിക്കുക, അനേകാന്ത ഹേതു എന്നൊക്കെ പറഞ്ഞു, അനേകാന്തികമായിരിക്കുന്നു. ഏകാന്തമെന്നും പറയും, ഏകാന്തയോഗി എന്ന് പറയുന്നു. അപ്പം അത് വേറൊരർത്ഥത്തിലാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് അനേകാന്തം എന്നും പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ടർത്ഥവും വിപരീത ശബ്ദങ്ങൾ ഒരേ അർത്ഥം തരും, അത് ശ്രദ്ധിക്കണം. ഇവിടെ വിദുഷ കൈവല്യ സിദ്ധി മോക്ഷസിദ്ധി മാറ്റമില്ലാത്തതാണോ എന്നാണ്. തസ്മാത് ഐകാന്തികി, അത് ഏകാന്തം ഐകാന്തികം, ന ഏകാന്തം അനേകാന്തികം, രണ്ടു തരത്തിൽ വന്നാലും അർത്ഥം ഒന്ന് തന്നെ വരും. വരാം, ഭിന്നാർത്ഥങ്ങളിലും വരാം. വിദുഷ കൈവല്യ സിദ്ധി മോക്ഷസിദ്ധി എന്ന്